ഒഴുകുവാൻ ബലമില്ലാതെ മൂന്നാമതും വീണുനാഥൻ തിരുരക്തം വറ്റാറായി പൂമേനിയിൽ പുലയുന്നു സന്ധിബന്ധങ്ങൾ. ഒൻപതാം സ്ഥലം, ഈശോനാഥൻ മൂന്നാം പ്രാവശ്യം വീഴുന്നു. മുന്നോട്ട് ചുവടുവയ്ക്കുവാൻ അവിടുത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായതിനാൽ തല കറങ്ങുന്നു, ദേഹമാകെ വിറയ്ക്കുന്നു. അവിടുന്ന് മൂന്നാം പ്രാവശ്യം നിലംപതിക്കുന്നു. സ്വയമൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. റോമൻ പടയാളികൾ മൃഗീയമായി അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ജീവിതയാഗം പൂർത്തിയാകാൻ ഇനി അധികം സമയമില്ല. എന്റെ കർത്താവേ, നിന്റെ ദുസ്സഹമായ വേദനയോട് തുലനം ചെയ്യുമ്പോൾ എന്റെ വേദനകൾ എത്രയോ നിസ്സാരമാണ്. എങ്കിലും എന്റെ രോഗങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചകളും പ്രിയമുള്ളവരുടെ വേർപാടുകളുമെല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായി എന്നെ വ്യഥയിലാഴ്ത്തുമ്പോൾ അതോർത്ത് നിരാശനാകാതെ അവയെല്ലാം അങ്ങയെ പ്രതി സഹിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ. ദിവ്യനാഥ, ജീവിതയാത്രയിൽ പലപ്പോഴും അപരന്റെ വീഴ്ചയ്ക്ക് ഞാൻ കാരണമായിട്ടുണ്ട്. പലപ്പോഴും ഒളിച്ചിരുന്ന് പരിഹസിച്ചിട്ടുണ്ട്. നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ എന്നരുൾ ചെയ്ത ദിവ്യനാഥ, ഞാൻ മൂലം നീ വീഴാനിടയായതിന് ഹൃദയപൂർവം മാപ്പപേക്ഷിക്കുന്നു. വീഴുന്നവരിൽ നിന്നെ ദർശിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ.